ഇരുപതാം ദശകം. പ്രിയവ്രതൻ തൻ പ്രിയപുത്രനാകുമാഗ്നിധ്രരാജാത്മജനായ നാഭീ ഭവൽപ്രസാദത്തിനു ചെയ്ത യാഗമധ്യത്തിൽ നിന്നെ പരിചോടു കണ്ടാൻ മുനീന്ദ്രർ വാഴ്ത്തും സവിധത്തിൽ രാജനർത്ഥിച്ചു നിന്നോടു സമൻ സുതന്നായി നിൻ പുത്രനായി ഞാൻ വരുമെന്നുടൻ നീ യാഗാഗ്നിയിൽ ചേർന്നു ജഗൽസ്വരൂപൻ ജനിച്ചു നാഭിപ്രിയമേരുദേവീതനൂജനായി നീ ഋഷധാഭിധാനൻ ഗുണം തികഞ്ഞോൻ മഹിമാവുകൊണ്ടു സന്തുഷ്ടി സർവർക്കുമണച്ചിടുന്നോൻ ത്രിലോകനാഥങ്കൽ ഭവാങ്കൽ രാജ്യമർപ്പിച്ചു ഭാര്യായുധനായി നാഭി തപോവനം തന്നിലണഞ്ഞു നിന്നെ സേവിച്ചു വൈകുണ്ഠപദത്തിലെത്തി അസൂയയാൽ ഇന്ദ്രനു നിന്നിൽ വരുഷമില്ലാതെയായി നിന്നജനാഭഭൂമോ പെയ്യിച്ചു നീയും മഴയോഗശക്തി കൊണ്ടേറ്റവും വൃദ്ധി വളർത്തി നാട്ടിൽ ജിതേന്ദ്രിയൻ നീ വിജിതേന്ദ്രദത്ത ജയന്തിയോടൊത്തു രമിച്ചു നീണാൾ ജനിച്ചു നൂറാത്മജർ ആയവർക്കു ജ്യേഷ്ഠൻ ഭരിച്ചു ഭരതൻ ധരിത്രി യോഗീന്ദ്രരായ ഒമ്പതു പേർ ഭരിച്ചു പിന്നൊമ്പതാൾ ഭാരതഭൂവിഭാഗം യോഗീന്ദ്രരായ ഒമ്പതു പേർ ഭരിച്ചു പിന്നൊൻപതാൾ ഭാരതഭൂവിഭാഗം എൺപത്തിയൊന്ന് അന്യതനൂജർ ശിഷ്ടർ ഭൂദേവരായി ഉഗ്രതപോബലത്താൽ വിരക്തിയും ഭക്തിയുമാർന്നു മോക്ഷമാർഗം സുതർക്കേകി മുനീന്ദ്രമധ്യേ ഉന്മാദിയായി ജഡനായി പിശാചായി ചരിച്ചു നീ പരമഹംസ്യനായി പരാൽപ്പനായെങ്കിലും അങ്ങു നൽകി സദുക്തി ലോകം നിരസിച്ചു നിന്നെ വികാരമറ്റ ആത്മരതൻ ചരിച്ചു ധരാതലെ നീ അവധൂതനായി കാകൻ മൃഗം ഗോവ പെരുത്ത പാമ്പുപോലെ നടന്നു കുടകാചലത്തിൽ ആനന്ദരൂപൻ തനു കാട്ടുതീയിലരിച്ചു നീ കാക്കുക വാദനാഥ.